തത്വജ്ഞാനം എന്ന് പറയുന്നത് ഒന്നിൻ്റെ തത്വത്തെ അറിയുക, അത് ഉണർന്നിരിക്കുമ്പം തന്നെ അറിയുന്നു, അതുകൊണ്ട് ജാഗ്രത അവസ്ഥയെ അറിയുന്നു എന്ന് പറയുന്നു. പിന്നെ വ്യവഹാരജ്ഞാനം, അതിനെ സംബന്ധിച്ചുള്ള ചിന്തയും വാക്കും പ്രവൃത്തിയും എന്താ, അതും ഉണർന്നിരുന്ന് തന്നെ അറിയും. ഇത് രണ്ടും ഒരേ സമയത്ത് തന്നെ നടക്കും. പിന്നെ ഒരു വ്യത്യാസം, തത്വജ്ഞാനത്തിനനുസരിച്ചല്ല വ്യവഹാരം നടക്കുന്നതിനനുസരിച്ച്, ഇതിനനുസരിച്ച് വ്യവഹാര ജ്ഞാനത്തിനനുസരിച്ച് വെച്ചാൽ വ്യവഹാരത്തിന് ആവശ്യമുള്ള ജ്ഞാനം, പ്രവൃത്തിക്ക് ആവശ്യമുള്ള ജ്ഞാനം, അതനുസരിച്ചിട്ടാണ് പ്രവൃത്തി നടക്കുന്നത്, അല്ല തത്വജ്ഞാനം അനുസരിച്ചിട്ടാണ്. തത്വജ്ഞാനി എന്തുകൊണ്ട് അങ്ങനെ പ്രവർത്തിച്ചു ഇങ്ങനെ പ്രവർത്തിച്ചു എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. എന്തുകൊണ്ട് തത്വജ്ഞാനത്തിനനുസരിച്ച് നല്ല പ്രവൃത്തി, പ്രവൃത്തി എന്ന് പറയുന്നത് പ്രവൃത്തിയെ സംബന്ധിച്ചുള്ള ജ്ഞാനത്തിനനുസരിച്ചിട്ടാണ്. അപ്പോ തത്വജ്ഞാനത്തിൽ ശരി തെറ്റൊന്നുമില്ല, ന്യായ അന്യായങ്ങളില്ല, ഇതൊക്കെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. വേറെ എന്തെങ്കിലുമൊക്കെ പറയുന്നു, ഒന്ന് തത്വജ്ഞാനത്തിലില്ല, അതിൻ്റെ തത്വത്തെ അറിയുന്നു അത്രമാത്രം. പ്രപഞ്ചത്തിൻ്റെ തത്വജ്ഞാനം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ തത്വത്തെ അറിയും. അത് ആ തത്വത്തെ എങ്ങനെ അറിയും? പ്രപഞ്ചത്തിൻ്റെ തത്വത്തെ എങ്ങനെ അറിയും? എങ്ങനെയാണ് അറിയുന്നത്? ഉപദേശം കൊണ്ടറിയാം. പിന്നെ ഉപദേശത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടറിയാം. പിന്നെ എങ്ങനെ അറിയും? പഴയകാലത്താണ് കേട്ടറിയുന്നത്, കാരണം ഒന്ന് വേറെ വഴിയില്ലായിരുന്നു കൊണ്ട്. എഴുത്തും വായനയും ഇല്ലാത്ത കാലത്താണ്, അതുകൊണ്ടാണ് ഈ ഉപദേശത്തിന് വേണ്ടിയ പ്രാധാന്യം. പഴയ കാലത്ത് ഗുരുവിൻ്റെ ഉപദേശം എന്ന് പറയുന്നു, കാരണം ഒന്ന് എഴുതാൻ അറിയത്തില്ല, പിന്നെ വേറെ എന്താ വഴി? ഒരാളുടെ കയ്യിലൊരു അറിവുണ്ടെങ്കിൽ നമ്മൾ കേട്ടേ അറിയാൻ പറ്റും, അയാൾ പറഞ്ഞിരുന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റത്തില്ല. അതാണ് പഴയ രീതി. അതുകൊണ്ടാണ് ഗുരുകുലത്തിൽ പോയി അവിടെ ഗുരുവിനെ പ്രീതിപ്പെടുത്തണം. എന്താണ് ഒരുപാട് സേവയൊക്കെ ചെയ്ത് ഗുരുവിനെ പ്രീതിപ്പെടുത്തി, കാരണം ഗുരുമുണ്ടെങ്കിൽ ഗുരുവിൻ്റെ ഇരിക്കുന്ന അറിവിന് ഒരു വഴിയില്ല, വേറെ ഒരു വഴിയില്ല. എന്തുകൊണ്ട്? എഴുത്തും വായനയില്ല. അപ്പം അറിയാമെന്നുള്ള ഒരാളെ പറഞ്ഞു കൊടുത്തേ പറ്റൂ. അറിയാമെന്നുള്ള ഒരാളിന് ഏത് വിദ്യയായാലും പറഞ്ഞു കൊടുക്കണമെങ്കിൽ അയാൾക്ക് മനസ്സ് വരണം, മനസ്സിലിഷ്ടം തോന്നണം, പറയണമെന്ന് തോന്നണം. ഓരോരുത്തൻ അറിയാൻ വേണ്ടി ഒരു പറഞ്ഞു പറയണമെന്ന് തോന്നിയില്ലെങ്കിൽ എന്ത് ചെയ്യും? പറയണമെന്ന് പറയാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? വേറെ വഴിയൊന്നുമില്ല, ഈ അറിവുള്ള ആളിനെ സന്തോഷിപ്പിക്കുക. അതിന് വേണ്ടിയിട്ടാണ് പണ്ട് എന്ത് ചെയ്യുന്നത്? ഗുരു ശുശ്രൂഷ ചെയ്യുന്നു, ദക്ഷിണ കൊടുക്കുന്നു, ഇങ്ങനെയൊക്കെ പൈസയൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ച്, സന്തോഷിക്കുമ്പം പറഞ്ഞു കൊടുക്കും. ഇതെല്ലാം വേറെ ഒരു വഴിയുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? ഇന്നിപ്പോൾ പുസ്തകത്തിനുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്, ഇൻ്റർനെറ്റിലുണ്ട്. ഗുരുവിനെ ശുശ്രൂഷിച്ച് പ്രീതിപ്പെടുത്തേണ്ട ആവശ്യമൊന്നും ഇല്ലില്ല. ഏത് വിദ്യ ആർക്കും മനസ്സിലാക്കാം, മനസ്സിലാക്കാനുള്ള ശേഷി വേണമെന്നേ വേണം. അപ്പൊ ഈ ഉപദേശത്തിന് പ്രാധാന്യം വരുന്നത് അതുകൊണ്ടാണ്. ഒന്ന് വായിച്ചറിയാന്ന് വരുന്ന ഒരു പരിപാടിയേ ഇല്ല. എഴുത്തും വായനയൊന്നും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാലം മാറി മാറി വന്നപ്പോ എന്ത് ചെയ്തു? എന്നാലും കേട്ടറിയുന്നതിന് പ്രത്യേകതയുണ്ട്. കാരണം നമ്മൾ 100 പുസ്തകം വായിച്ചാലും ചിലപ്പം അത് എഴുതിയിരിക്കുന്ന നമുക്ക് പിടികിട്ടിയെന്ന് വരത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമാണ്. വായിച്ചാൽ വായിക്കാം, നമ്മുടെ മനസ്സിൽ പതിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് വായിക്കാൻ ബുക്കുകൾ, പക്ഷെ ആ ആശയം നമ്മുടെ മനസ്സിൽ പതിയണമെന്ന് നിർബന്ധം ഇല്ല. അപ്പോൾ കാരണം വായിക്കുന്നിടത്ത് നമുക്ക് ജോലി കൂടുതലാണ്. ഒന്ന്, അത് വായിക്കണം, പിന്നെ അത് ചിന്തിക്കണം, മനസ്സിലാക്കണം. അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ചിലപ്പോൾ ശേഷി കുറവാണെങ്കിൽ വായിച്ച് മനസ്സിലാക്കാൻ പോയാൽ പിടികിട്ടത്തില്ല. അപ്പം നമ്മൾ പറയും എത്ര വായിച്ചിട്ടും പിടികിട്ടുന്നില്ല, 100 പുസ്തകം വായിച്ചാലും പിടികിട്ടിയെന്ന് പറയും. അപ്പോഴാണ് ഇന്നും ഉപദേശത്തിൻ്റെ പ്രാധാന്യം വരുന്നത്. ഒരാൾ അത് ശരിക്കും മനസ്സിലാക്കിയിട്ട് നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ വിശദീകരിച്ചു കഴിഞ്ഞാൽ 100 പുസ്തകം വായിക്കുന്നതിനും പ്രയോജനം ചെയ്യും. ഒന്ന്, നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അതിനെ ഒരുപാട് വിശദീകരിക്കും. അപ്പം നമുക്ക് അധ്വാനം കുറയും, വായിച്ചാൽ മനസ്സിലാകാത്ത ഭാഗങ്ങളും വിശദീകരണത്തിലൂടെ നമുക്ക് മനസ്സിലാകും. അപ്പം ഇന്ന് ഉപദേശത്തിന് പ്രാധാന്യമുണ്ട്. അങ്ങനെ ഒരാൾ പറഞ്ഞു തരുന്നതിനാണ് ഉപദേശം എന്ന് പറയുന്നത്. പുസ്തകം വായിക്കുന്നതിന് കൂടുതൽ പ്രയോജനം ചെയ്യണം. അങ്ങനെ അത്രയും വിശദീകരിച്ചൊക്കെ എഴുതണം. എഴുതിയാലും അത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പ്രയാസം. വായിച്ച് മനസ്സിലാക്കുന്നതിന് എളുപ്പമായിരിക്കും എപ്പോഴും കേട്ട് മനസ്സിലാക്കും. അതുകൊണ്ടാണ് ചെറിയ പ്രായം മുതൽ പഠിക്കാൻ വേണ്ടി സ്കൂളിൽ പോകുന്നു. അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ട് പഠിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഉപദേശത്തിൻ്റെ ഇന്നത്തെ പ്രാധാന്യം അതാണ്. ദുർഗ്രഹങ്ങളായ വിഷയങ്ങളും വിശദീകരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഇന്ന്. പണ്ടത്തെ പോലെ അല്ല. പണ്ടതിന് പ്രാധാന്യം വന്ന് എഴുത്തും വായനയും ഇല്ലാത്തതാണ്. ഇന്ന് പ്രാധാന്യം വരുന്ന എന്താണോ അത് നമുക്ക് വിശദീകരിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഏത് രീതിയിലായാലും ശരി, ഈ തത്വത്തെ ഗ്രഹിച്ചാൽ ഉള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പ്രപഞ്ചത്തിൻ്റെ തത്വം ഇന്നതാണ്, അതിൻ്റെ പരമാർത്ഥമെന്ന് ഗ്രഹിക്കുന്നു. ആ അറിവ് എന്ന് പറയുന്നത് നമ്മുടെ വ്യവഹാരത്തിന് ഉപകരിക്കുന്ന അറിവ് അല്ല. ആ അറിവിനനുസരിച്ച് ആർക്കും ഒരു വ്യവഹാരവും സാധ്യമേ അല്ല, ഒരു പ്രവൃത്തിയും സാധ്യമല്ല. പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? ആ പ്രവൃത്തിയെ സംബന്ധിച്ചുള്ള അറിവ് തന്നെ വേണം. അതിന് വ്യവഹാര സാമർത്ഥ്യം എന്ന് പറയും. തത്വജ്ഞാനം വരെ വ്യവഹാര സാമർത്ഥ്യം വേണം. തത്വജ്ഞാനം ഉണ്ടെന്ന് വിചാരിച്ച ഒരാൾക്ക് വ്യവഹാര സാമർത്ഥ്യം വേണമെന്നില്ല. ചിലർക്ക് തത്വജ്ഞാനം ഉണ്ടാവും, വ്യവഹാര സാമർത്ഥ്യം ഉണ്ടാവും. വ്യവഹാരത്തെക്കുറിച്ചും എങ്ങനെയൊക്കെ അത് ചെയ്യണം അതിനെക്കുറിച്ചുള്ള അറിവുണ്ടാവും. ഒരു പാത്രം അലൂമിനിയം കൊണ്ടുള്ളതാണോ സ്റ്റീൽ കൊണ്ടുള്ളതാണോ ഇൻഡാലിയം കൊണ്ടുള്ളതാണോ മണ്ണ് കൊണ്ടുള്ളതാണോ ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലും ഇതിനെക്കുറിച്ചുള്ള ബോധമൊന്നും ഇല്ലെങ്കിലും പാചകം അറിയാമെന്നുള്ള ഒരാളും അതുപയോഗിച്ച് നല്ലവണ്ണം ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റും രുചികരമായിട്ട്. ഇതൊക്കെ അറിയാമെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാൻ അറിഞ്ഞില്ലെങ്കിൽ പാത്രത്തിൻ്റെ തത്വജ്ഞാനം കൊണ്ടയാൾക്ക് വ്യവഹാരത്തിലൊരു പ്രയോജനം ഉണ്ടാകും. ഇതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ കാര്യം. ഈ ആചാര്യന്മാരൊക്കെ തമ്മിൽ വരുന്ന വ്യത്യാസം ഇതാണ്. ഓരോരുത്തരുടെയും വ്യവഹാര ജ്ഞാനം വേറെ ആയിരിക്കും. തത്വജ്ഞാനം ഒന്നാണെങ്കിലും മനസ്സിലായി ഈ തിരിച്ചറിവ് വളരെ ആവശ്യമാണ്. അദ്ദേഹം ഒരു ജ്ഞാനിയല്ലേ? അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ പ്രവർത്തിച്ചു, ഇങ്ങനെ പ്രവർത്തിച്ചു എന്ന് ചോദിക്കുന്നതിന് യാതൊരു അർത്ഥമില്ല. ആ ജ്ഞാനി അങ്ങനെ പ്രവർത്തിച്ചു, ഈ ഞാൻ ഇങ്ങനെ പ്രവർത്തിച്ചു. ഈ ജ്ഞാനം ജ്ഞാനം എന്ന് പറയുന്നത് എന്തുദ്ദേശിച്ചിട്ടാണ്? തത്വജ്ഞാനമാണെങ്കിൽ അവരുടെ പ്രവൃത്തി എന്ന് പറയുന്നത് വ്യവഹാരജ്ഞാനം അനുസരിച്ചിട്ടാണ്, തത്വജ്ഞാനം അനുസരിച്ചിട്ടല്ല ആരുടെയും പ്രവൃത്തി. എല്ലാം ഒന്നാണെന്ന് അറിഞ്ഞു. ഈ പ്രപഞ്ചത്തിൻ്റെ തത്വം ബ്രഹ്മമാണ് ഇവിടെ ഇപ്പം പറയുന്നത്. അപ്പോൾ പിന്നെ മനുഷ്യരുടെ കാര്യം വന്നു. അപ്പം മനുഷ്യരുടെ ജാതി എന്താണ്? ചന്ദ്രായ പറഞ്ഞത് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ചണ്ടാളൻ, മറ്റേതും മറിച്ചത് എന്നിങ്ങനെ പറഞ്ഞു. ഗുരുവെന്ന് പറഞ്ഞു മനുഷ്യന് ഒരു ജാതിയുള്ളത് മനുഷ്യത്വം. അപ്പം ഇതെന്താണ്? രണ്ടുപേരും അറിഞ്ഞിരിക്കുന്ന ഒരു തത്വം തന്നെ എന്താണ്? ബ്രഹ്മതത്വം. പിന്നെ വ്യത്യാസം എങ്ങനെ വന്നു? എല്ലാം ഒന്നും അറിഞ്ഞത് കൊണ്ട് ഒരുപോലെ പ്രവർത്തിക്കണ്ടേ എന്ന് ചോദിക്കുന്നതിന് അർത്ഥമുണ്ടോ? അത് പ്രപഞ്ചത്തിന്റെ തത്വമാണ്, ഏകമാണ്, ഒന്നെന്ന് അറിഞ്ഞിരിക്കുന്നു അറിഞ്ഞു. പക്ഷെ പ്രവൃത്തിയുടെ തത്വം എന്ന് പറയുന്നത് എന്താണ്? അതല്ല. ഇത് വ്യക്തമായി ധരിക്കും. അപ്പൊ അത്രയൊരു ചോദ്യം വരത്തില്ല, എന്തുകൊണ്ട് അങ്ങനെ, എന്തുകൊണ്ട് ഇങ്ങനെ. അപ്പോ ആ തത്വജ്ഞാനവും വ്യവഹാരജ്ഞാനവും എല്ലാം ജാഗ്രതയിലുണ്ട്. ഒരാൾക്ക് ഉണർന്നിരിക്കുമ്പം തന്നെയുണ്ട്. അതിൻ്റെയൊക്കെ തത്വം എന്തെന്നറിയുന്നു. ഇവിടെ ഈ പ്രാപഞ്ചികമായ കാര്യങ്ങളിൽ എങ്ങനെ ചിന്തിക്കണം, പറയണം, പ്രവർത്തിക്കണം അതും അറിയാം. അത് രണ്ട് നിലപാടാണ്. ഇത് രണ്ടും എപ്പോൾ ഉണ്ട്? ജാഗ്രത തന്നെയാണ്. ഈ തത്വജ്ഞാനി എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രപഞ്ചത്തിൻ്റെ എല്ലാം അധിഷ്ഠാനമായിരിക്കുന്ന തത്വം ഏകമാണോ? അദ്വൈതജ്ഞാനം ബ്രഹ്മജ്ഞാനം തന്നെയാണ്. തത്വജ്ഞാനം തന്നെ പല പല തരത്തിൽ വരാം. തത്വജ്ഞാനികൾ തന്നെ പലതരത്തിൽ വരാം. എന്നുവെച്ചാൽ തത്വജ്ഞാനം വേറെ വേറെ ആയിരിക്കും. എങ്ങനെ? ഇങ്ങനെയാണ് വേറെ വേറെ ആകും. എന്താണ് ദ്വൈതികളുടെ തത്വജ്ഞാനം വേറെയാണ്, ഇഷ്ടാദ്വൈതിയുടെ തത്വജ്ഞാനം വേറെയാണ്, അദ്വൈതിയുടെ തത്വജ്ഞാനം വേറെയാണ്. പലതരത്തിലാണ് തത്വജ്ഞാനം. ഇവിടെ ഇപ്പോൾ പറയുന്നത് ഒരേ തത്വജ്ഞാനമാണ് അവർ. അവരുടെ ആചരണം പലതരത്തിലാവുന്ന എങ്ങനെയെന്നാണ് അതാണ് ഇവിടെ പറയുന്നത്. എന്നുവെച്ചാൽ അദ്വൈതികളായ ആചാര്യന്മാർ പലരും അവരുടെ വ്യവഹാരം പലതരത്തിലുണ്ടാവും. അങ്ങനെ ആയിരിക്കത്തുള്ളൂ. എല്ലാം ഒന്നായിട്ടറിയുന്നു. അപ്പോൾ ആ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കണ്ടേ? അല്ലേ എന്ന് ചോദിച്ചാൽ എല്ലാം ഒന്നാണെന്ന് ഒരാൾ അറിഞ്ഞാൽ ആ ഒന്നാണെന്നുള്ള ബോധത്തിലല്ലേ അയാൾ പ്രവർത്തിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അത് നമ്മൾ പറയുന്നു. തിരിച്ച് ചോദിക്കുകയാണ്, എല്ലാം ഒരു ബ്രഹ്മമാണെന്ന് പറഞ്ഞപ്പോൾ ആ ബുദ്ധിക്കനുസരിച്ചല്ലേ പ്രവർത്തിക്കേണ്ടത് എന്ന് ചോദിച്ചത്. എന്തെങ്കിലും പറയുമ്പോൾ തെളിച്ച് പറയും, ഞാൻ കേൾക്കട്ടെ. ഏകത്വ ബുദ്ധി അനുസരിച്ച് പ്രവർത്തിച്ചുകൂടെ. അതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഒരാൾ ഏകത്വ ബുദ്ധി അനുസരിച്ച് പ്രവർത്തിച്ച് അയാൾക്ക് കൂടുതൽ സമത്വം സമഭാവനയിലൊക്കെ ഉണ്ടാവും. അങ്ങനെ പ്രവർത്തിച്ചുകൂടെ. എന്താണ് മൂളൽ മാത്രമേ അങ്ങനെ എന്തുകൊണ്ട് പറ്റത്തില്ല? അതായത് ഏകത്വം എന്നുള്ള ആശയത്തിനനുസരിച്ച് ആർക്കും പ്രവർത്തിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? അത് അതിൻ്റെ ഒരു തത്വം മാത്രമാണ് ഏകത്വം എന്ന് പറയുന്നത്. പ്രവൃത്തിയുടെ മണ്ഡലം എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഭേദത്തെ ആശ്രയിച്ചാണ് പ്രവൃത്തി, ഏകത്വത്തെ ആശ്രയിച്ച്. അങ്ങനെ പ്രവൃത്തി പറ്റും. ഏകത്വത്തെ ആശ്രയിച്ച് പ്രവൃത്തി കണക്കത്തില്ല, ഭേദത്തെ ആശ്രയിച്ച് പ്രവൃത്തി കണക്കും. എങ്ങനെ മുമ്പ് പറഞ്ഞാണ്? പറഞ്ഞാലും നിങ്ങളുടെ തലയിലൊന്നും ഇരിക്കും. ഭേദത്തെ അനുസരിച്ച് പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മനുഷ്യൻ, മൃഗം, ഈ ഭേദത്തെ ആശ്രയിച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾ പലതുമുണ്ട്. അവിടെ ഏകമായിട്ട് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. സ്ത്രീ പുരുഷൻ അല്ലേ, ഒരു ഭേദമാണ്. ആ ഭേദത്തെ ആശ്രയിച്ച് പ്രവർത്തിക്കേണ്ടിടത്ത് ഏകമായി കൊണ്ട് പ്രവർത്തിക്കാൻ പറ്റും. മാനുഷിക ബന്ധങ്ങൾ, മാതാവ്, പിതാവ്, സഹോദരൻ, സഹോദരി, ഭാര്യ, മകള്, ഇങ്ങനെയുള്ള മാനുഷിക ബന്ധങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കേണ്ടിടത്ത് എല്ലാം ഏകമായി കൊണ്ട് പ്രവർത്തിക്കാൻ പറ്റും. ഏകമാണെന്ന് പറയുന്നത് തത്വമാണ്. അതിനനുസരിച്ച് ആർക്കും പ്രവർത്തിക്കാൻ പറ്റില്ല. ഭേദ ബുദ്ധിയോടുകൂടി ഒരാൾക്ക് പ്രവർത്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ പിന്നെ പ്രവർത്തിക്കാതിരിക്കുന്നു. അതിനെക്കുറിച്ചാണ് അടുത്ത് പറയുന്നത്. അപ്പോൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് പറയുകയാണ്. പിന്നെ ഒരാളുടെ സാമൂഹ്യ ബോധം, നീതിബോധം, ധാർമ്മിക ബോധം, ഇതൊക്കെ അനുസരിച്ചിട്ടാണ് ഒരാൾ പ്രവർത്തിക്കുന്നത്. നല്ല ഏകത്വ ബുദ്ധി പ്രവർത്തിക്കാൻ സാധിക്കുന്നു. ഏകത്വം എന്ന് പറയുന്ന ഒരു ആശയം മാത്രം, എല്ലാം ഏകമാണ്. മനുഷ്യന് സമത്വ ബുദ്ധി വേണമെന്ന് പറയുന്നത് അത് ഏകത്വ ബുദ്ധിയാണ്, തത്വമാണ്. മനുഷ്യരോട് സമത്വ ബുദ്ധി വേണമെന്ന് അതനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് പറയുന്നു. അതാണ് ഏകത്വ ബുദ്ധി. എന്താ എന്തുകൊണ്ടല്ല? മനുഷ്യരുടെ സമത്വ ബുദ്ധി എന്ന് പറയുന്നത് ഏകത്വ ബുദ്ധി എന്ന് പറയുന്നത് രണ്ട് രണ്ടാണ്. ഇവിടെ പറയുന്ന അദ്വൈത ബോധം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സമത്വ ബോധം എന്ന് പറയുന്ന രണ്ട് രണ്ടാണ്. അങ്ങനെ രണ്ടായിരിക്കും. ഏകത്വ ബുദ്ധി എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിനെല്ലാം ആധാരമായിരിക്കുന്ന ഒരേ ഒരു തത്വം എന്ന് പറയുന്നു. മനുഷ്യരുടെ സമത്വ ബുദ്ധി എന്ന് പറയുന്നത് എന്താണ്? പുരുഷന് സ്ത്രീയും പാവപ്പെട്ടവനും പണക്കാരനും രോഗിയും രോഗമില്ലാത്തവനും ഇങ്ങനെയൊക്കെയുള്ള ഭേദങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഇതൊക്കെ അറിയുന്നു. അറിഞ്ഞുകൊണ്ട് തന്നെ എന്താണ് നീതി, ധർമ്മം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിവേചനം കാണിക്കാതിരിക്കും. ആരെയും പുറന്തള്ളാതിരിക്കുക, തിരസ്കരിക്കാതിരിക്കുക, എല്ലാവർക്കും തുല്യമായ നീതി ഉറപ്പാക്കുക, ഇത്തരം കാര്യങ്ങൾ. എന്തുകൊണ്ടാണെന്ന് പറയുന്ന മനുഷ്യരെല്ലാവരും ഒരുപോലെയാണ്. അതല്ല ഏകത്വ ബുദ്ധി. ഏകത്വ ബുദ്ധി എന്ന് പറയുന്നത് എന്താണ്? ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ തത്വം അദ്വൈതമാണെന്ന് അറിയുന്നു. ഈ പറയുന്ന ബാക്കി നമ്മൾ പറയുന്ന സമത്വം എന്ന് പറയുന്ന ആശയങ്ങൾ സാമൂഹ്യ ആശയങ്ങളാണ്. അതിനൊന്നും ഈ പറയുന്ന അദ്വൈതമായിട്ടൊരു ബന്ധമില്ല. അദ്വൈത സമത്വ ബുദ്ധി ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ഒരർത്ഥം. സമത്വം എന്ന് പറയുന്ന ഒരു സാമൂഹ്യ ബോധമാണ്. അത് മനുഷ്യരുടെ തുല്യനീതി, തുല്യ അവകാശം ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള ബോധത്തെയാണ് എന്ത് പറയുന്നത്? സമത്വ ബുദ്ധി എന്ന് പറയുന്നത്. ആ സമത്വ ബുദ്ധിയല്ല എന്ത് പറയുന്നത്? അദ്വൈത ബോധമാണ്. രണ്ടും രണ്ടാണ്. അദ്വൈത ബോധമുള്ള ഒരാളിന് ഇങ്ങനെ ഒരു വിവേകം കൂടെ വരണം. എങ്ങനെ? മനുഷ്യന് സാമൂഹ്യനീതി വേണം, മനുഷ്യന് തുല്യ അവകാശങ്ങൾ വേണം, തുല്യ അവസരങ്ങൾ വേണം. ഇങ്ങനെയൊക്കെയുള്ള ബോധം ഉണ്ടായാൽ മാത്രമേ അത് സാമൂഹ്യ നീതി ബോധമാകൂ. ഞാൻ പല ആളും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ തല കയറാത്. നിങ്ങളേത് ലോകത്താണ് ജീവിക്കുന്നത്? അപ്പോ ഇത് രണ്ട് രണ്ടാണ്. സാമൂഹ്യ ബോധം വേറെ, അദ്വൈത ബോധം വേറെ. അപ്പൊ ആ സാമൂഹ്യ ബോധത്തിനനുസരിച്ച് ഒരാൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അയാൾ നീതിമാനായിരിക്കും എന്ന് പറയാൻ പറ്റും. അതിന് അദ്വൈത ബോധവുമായിട്ട് ബന്ധമില്ല. അപ്പോൾ അയാൾക്ക് അദ്വൈത ബോധം എന്ന് പറയുന്നതുണ്ട് ഇപ്പോൾ ജാഗ്രത. അതേസമയം തന്നെ അയാൾക്ക് എന്തുകൊണ്ടോ നീതിബോധവും സാമൂഹ്യ ബോധവും ഉണ്ട്. ശരിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്താണ്? അയാൾ നീതിബോധമുള്ള ആളാണ്, സമത്വബോധമുള്ള ആളാണ്. അതുകൊണ്ട് ഇതിൻ്റെ രണ്ടിനെയും, ഇതിൻ്റെ രണ്ടിൻ്റെയും അറിവ് വേറെ വേറെയാണ്. മനുഷ്യരെല്ലാം തുല്യമായി കാണണം, അല്ലെങ്കിൽ സർവപ്രാണികളെയും തുല്യമായി കാണണമെന്ന് പറയുന്നതും അദ്വൈത ബോധവും ഒന്നല്ല. അല്ലേ? രണ്ടും രണ്ടാണ്. അദ്വൈത ബോധം എന്ന് പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ അധിഷ്ഠാനമായ തത്വം ഒന്നെന്നറിയുന്നതാണ്. ഇതങ്ങനെയല്ല. ഇത് നീതിബോധത്തിനനുസരിച്ചുള്ള സമത്വബോധം. ഇത് രണ്ടും എപ്പോഴാണ് ഉണ്ടായിരിക്കുന്ന ഒരാൾക്ക് ജാഗ്രത ഉണർന്നിരിക്കും. ഇനി ഈ പറയുന്ന സാമൂഹ്യ ബോധം, നീതിബോധം, അദ്വൈത ബോധം ഇല്ലാത്ത ഒരാൾക്കും ഉണ്ടാകും. അദ്വൈത ബോധമായിട്ട് ബന്ധമൊന്നും അതും ഉണ്ട്. സമൂഹ നീതിയെ കുറിച്ച് ഒരാൾക്ക് നല്ല ധാരണയുണ്ട്, അയാൾ അദ്വൈതയായിരിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരും സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ശരിയായ നീതിബോധം ഉണ്ടായ ആൾക്കാർ, അവരൊന്നും അദ്വൈതികളല്ല, അദ്വൈത ബോധം കൊണ്ടല്ല. അപ്പൊ അതിന് അദ്വൈത ബോധമായിട്ട് ബന്ധമേ ഇല്ല. ഇനി ഒരുപാട് അദ്വൈതികൾ ഉണ്ടായിട്ടുണ്ട്, അവർക്ക് ഈ നീതിബോധം ഉണ്ടായിരുന്നു. ഇതൊക്കെ ജാഗ്രതയിൽ സംഭവിക്കുന്ന കാര്യമാണ്. പിന്നെ ഇതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, പറഞ്ഞാലും വീണ്ടും പറയേണ്ടി വരും. ഈ സർവജ്ഞത്വം എന്ന് പറയുന്നത് ഇതുപോലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇതൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണ ഉള്ള കാര്യങ്ങളാണ്. നമ്മൾ മതപ്രഭാഷണങ്ങളിലൊക്കെ കേൾക്കുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല. നിങ്ങൾ മറ്റുള്ളവരുടെ പറയുന്ന കാര്യവും ശരിയല്ല, കാരണം നിങ്ങൾ കേട്ടതല്ലേ പറയുന്നു. സർവജ്ഞത്വം എന്ന് പറയുന്നത് എന്താണോ? എന്താണ് ഇപ്പറും തത്വബോധം. ദ്വൈതി പറയുന്ന സർവജ്ഞൻ എന്ന് പറഞ്ഞാൽ തത്വബോധമാണ്. അല്ലാതെ അത് സർവവിഷയജ്ഞാനമാണ്. സർവവിഷയങ്ങളെ അറിയാതെ ആർക്കും സാധ്യമായ കാര്യമില്ല. പറ്റൂ? സർവവിഷയങ്ങൾ അറിയണമെങ്കിൽ ഭൂതകാലം മുഴുവൻ അറിയണം, വർത്തമാനം അറിയണം, ഭാവി അറിയണം, ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും അറിയണം. അങ്ങനെ ലോകത്ത് ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്താ ഇല്ല എന്ന് പറയാൻ ഇത്ര ഉറപ്പ്? നിങ്ങൾ കാണണമെന്നില്ല, നിങ്ങൾ കാണാത്തല്ലേ. അങ്ങനെ ഒരാളെ ഉണ്ടായിട്ടുണ്ടോ? എന്തുകൊണ്ടില്ല? ഇങ്ങനെയുള്ള ഋഷിമാരൊക്കെ ഉണ്ടായിരുന്നുണ്ട്. എല്ലാം അറിഞ്ഞിരുന്ന ഋഷിമാരെന്ന് പറഞ്ഞാലോ, എന്ന് പറഞ്ഞാൽ എന്തോ അത് തന്നെ. അങ്ങനെയാണെങ്കിൽ എന്തുതന്നെ, പണ്ടങ്ങനെ ഋഷിമാരുണ്ടായിരുന്നെങ്കിൽ അന്ന് നമ്മളെ മൊബൈൽ ഫോണും ഇന്റർനെറ്റും ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ ഇതും ഉണ്ടായിരുന്നു അന്നേ. അന്ന് അവർ കാളവണ്ടി സഞ്ചരിക്കില്ലായിരുന്നു, അന്നും അവർ ജംബോ ജെറ്റിലൊക്കെ സഞ്ചരിച്ചത്. ഈ കാളവണ്ടി ഉണ്ടായിരുന്ന കാലത്താണ് പറയുന്നത് സർവജ്ഞന്മാരുണ്ടായിരുന്നു. എഴുത്തുമായനും പോലും ഇവിടെ അറിയാത്ത സമയത്ത് സർവജ്ഞന്മാരുണ്ടെന്ന് പറയണം. അത് ശുദ്ധ അസംബന്ധമാണ്. അങ്ങനെയൊന്നും ആർക്ക് സർവജ്ഞനും ആർക്കും ആകാൻ പറ്റില്ല. ഓരോ മനുഷ്യരുടെയും അറിയൽ വ്യത്യാസമില്ല. ഒരാളറിയുന്ന കൂടുതൽ കാര്യം വേറെ അറിയാൻ പറ്റും. അല്ലേ? ഈ 2020 അറിവ് 1000 ജനിച്ചിരുന്ന ഒരാൾക്കുണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം അന്നുണ്ടായിരുന്നു. അല്ലേ?